നാനാഭാവസോ നീതി ബോധയേവ അവശിഷ്യത്തെ അസ്ഥി ധർമ്മീതി പ്രത്യക്ഷം ന വിദ്യത്തെ അനുമാനവർ. ഇവിടെ പ്രത്യക്ഷം എന്ന് പറയുന്നത് പ്രത്യക്ഷ ക്രമ പ്രത്യക്ഷ അനുഭവത്തെ കുറിച്ചാണ്. ധർമ്മിയുണ്ട് എന്ന് വസ്തു എന്ന് എടുക്കാം. ധർമ്മി എന്ന് പറയുന്നത് വസ്തു ഉണ്ട് എന്ന് ധർമ്മി അസ്ഥി ഇത് പ്രത്യക്ഷം ലഭിക്കുന്നത് പ്രത്യക്ഷ അനുഭവമില്ല. അറുപത് ധർമ്മീയമല്ല. ധർമ്മിയെ നമുക്കറിയാൻ പറ്റില്ല, വസ്തുവിനെ അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒന്നില്ല, അറിവില്ല, വസ്തുവില്ല എന്നാണ്. ഇതൊക്കെ അറിവില്ല അനുമാനവർ. ഇവിടെ അനുമാനം എന്ന് പറഞ്ഞാൽ അന്മി അനുമിതി അനുമാനം എന്ന് പറയുന്നു. അതേ ശബ്ദം മാനെ ലുട്ട് വന്നാൽ അനുമാനം, തീ പ്രത്യം വന്ന അനുമതി, ലുട്ട് ഭാവാർത്ഥത്തിൽ വെച്ച അനുമതി എന്നാണ്. അതുകൊണ്ടാണ് തിങ്ങന്തം അനുമാതി അനുമാനിക്കുന്നു എന്ന് പറയാം. അനുമിമീതെ അനുമാനിക്കുന്നു എന്ന് പറയാൻ, അനുമിനോതി അനുമാനിക്കുന്നു. എല്ലാത്തിനും ഈ ധാതുക്കളോടെല്ലാം ചേർന്ന് അനുചേർത്ത് കഴിഞ്ഞാൽ അനുമാനിക്കുന്നു എന്ന് അർത്ഥം. അനുമാതി മാതാദിയിലാണ്. അതുകൊണ്ടാണ് അനുമാതി എന്ന് പറയുന്നത്. മാങ് മാനെ വിഭോത്യാദികളാണ്. അനുമിമീതെ അത് അനുമാനിക്കുന്നു. അനുമിഞ്ഞ് പ്രക്ഷേപണ ബിഞ്ഞ് പ്രക്ഷേപണം അനുമിനോദി. അപ്പൊ ഇങ്ങനെ പ്രയോഗിക്കാവുന്ന എന്താ ഇതൊക്കെ പലതരത്തിലും പ്രയോഗിക്കും. അനുമാനം എന്ന് പറഞ്ഞാൽ പ്രമാണം എന്നും പ്രയോഗിക്കാം, പ്രമേയെന്നും പ്രയോഗിക്കാം. അത് കുറച്ച് സംസ്കൃതം അറിയുന്നു, അങ്ങനെയൊക്കെ പ്രയോഗിക്കാമെന്ന് മനസ്സിലാവുന്നു. അനുമാനം എന്ന് വെച്ചാൽ ഇവിടെ പ്രമേയമാണ്, പ്രമാണം അല്ല. എങ്ങനെയാണോ അനുമതി ഉണ്ടാകാത്തത് അതുപോലെ പ്രത്യക്ഷവും ഇല്ല. കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞാണ് ഇങ്ങനൊരു ബോധം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ബോധം ഉണ്ടാകുന്നില്ല? പറഞ്ഞു മാനാഭാവ, ഇതാണ് പ്രധാനം. പ്രമാണമുണ്ടെങ്കിൽ പ്രമേയമുണ്ടാകും. ബോധം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? പ്രമാണമില്ല. വളരെ ചുരുക്കമായി പറഞ്ഞാൽ കണ്ണുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. കണ്ണ് പ്രമാണം, നിങ്ങളുടെ കാഴ്ച പ്രമാണം. പ്രമയില്ല, കാഴ്ചയില്ല എന്നുകൊണ്ട് കണ്ണില്ലാത്ത കണ്ണില്ല എന്നാലും കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സാധിക്കും. ഇവിടെ അതാണ് പ്രശ്നം. ധർമ്മിയില്ല, വസ്തുവില്ല എന്ന് പറയുന്നത് വെറുതെ പറയുകയല്ല. കണ്ണില്ല അതുകൊണ്ട് കാഴ്ചയില്ല എന്ന് പറയുമ്പോൾ, അതുപോലെയാണ് നാരങ്ങയില്ല എന്ന് പറയുന്നത്. വസ്തുവില്ലെന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് അതുകൊണ്ട് ആശാൻ പറഞ്ഞ പോലെ പറയും നാരങ്ങയില്ല. എന്തുകൊണ്ട് നാരങ്ങയെ കാണുന്നില്ല? അത്ര തന്നെ ഇപ്പൊ നമ്മൾ യുക്തികളുണ്ട്. അതങ്ങനെ കാണുന്നില്ല എന്ന് പറയാം. നാരങ്ങ ഞങ്ങൾ പിഴിഞ്ഞു കുടിക്കുന്നുണ്ടല്ലോ. നമ്മൾ പിഴിഞ്ഞു കുടിക്കാത്തതുകൊണ്ടല്ല അതില്ലെന്ന് പറയുന്നത്. പിഴിഞ്ഞു കുടിക്കാനൊക്കെ പറ്റും. ഇല്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടില്ലെന്ന് പറയും? പോയത്. ഇതൊരു പറഞ്ഞൊക്കെ വെറുതെ പറഞ്ഞു പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് നമ്മുടെ തൊണ്ട വറ്റുന്ന എല്ലാ ഒരു പ്രയോജനമില്ല. എന്തുകൊണ്ടില്ലെന്ന് പറഞ്ഞു. നാരങ്ങി പിഴിഞ്ഞു കുടിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയല്ലെന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് പ്രമാണമില്ലാത്തതുകൊണ്ട് അത് ഞാൻ പറഞ്ഞിട്ടല്ല ചോദിക്കുന്നു. മാനാഭാവ ഇവിടെ എന്ത് പറയുന്നു എന്ന് പറയുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് ചോദിക്കുമ്പം മാനാഭാവം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. ഉത്തരവാദല്ലേ പറയുന്നത്. പ്രമാണമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രമാണമാണ് വേണ്ടത്? പ്രത്യക്ഷമില്ല, അനുമാനമില്ല, ശബ്ദമില്ല. അപ്പൊ ഒരാൾ പറയും, അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രമാണമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ യുക്തി കൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. പ്രമാണം കൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു വസ്തുവിലാണ് പിന്നെ യുക്തി ഉപയോഗിച്ച് അതിന്റെ വിശേഷതകളൊക്കെ ചർച്ച ചെയ്തു. വസ്തു ആദ്യം ശ്രദ്ധിക്കും, പ്രമാണേന വസ്തു ശ്രദ്ധിക്കും അല്ലേ. പുസ്തകം എന്റെ മുമ്പിൽ ഇരിക്കും, കണ്ണുകൊണ്ട് കണ്ട് ഞാൻ ഇതുണ്ടെന്ന് അറിയണം. നമുക്ക് തൊട്ട് നോക്കിയിട്ടറിയണം, മണത്ത് നോക്കിയിട്ടറിയണം, രുചിച്ച് നോക്കിയിട്ടറിയണം, കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ കേട്ട് നോക്കിയിട്ടറിയണം. ഈ പ്രസവത്തിലുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം. അങ്ങനെ ഇത്രയും ഏതെങ്കിലും തരത്തിൽ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാലേ നമുക്കിത് ഉണ്ടെന്ന് അംഗീകരിക്കാം. ഉണ്ടെന്ന് അംഗീകരിച്ചിട്ടാണ് പിന്നെ ചർച്ച ചെയ്യുന്നത്, ഇതെന്താണ്, ഇതെങ്ങനെ ഉണ്ടാക്കി, എന്തുകൊണ്ടൊക്കെ ഉണ്ടാകും, എന്തൊക്കെയാണ് ഇതിന് ശേഷം, ഇത് ധർമ്മം ഏതാണ്, ധർമ്മി ഏതാണ്, ഈ ചർച്ചകളൊക്കെ പിന്നീടേ വരത്തുള്ളൂ. ഇവിടെ പറയുന്ന ഈ ഒരു തരത്തിലും പുസ്തകത്തെ അറിയാനേ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പ്രമാണമില്ല, പ്രമാണമില്ലാത്തതുകൊണ്ട് പുസ്തകമില്ല. അവിടെയാണ് പിന്നെ ചർച്ച വരുന്നത്. ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ ചോദ്യം വരുന്നു, പിന്നെ നിങ്ങൾ എന്താണ് വായിക്കുന്നത്? പുസ്തകമല്ലേ, വായിക്കുന്നുണ്ട്, സമ്മതിക്കാം. വായിക്കുന്നത് എന്തിനാണ്? അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ എന്താണ്? എന്താണ് എന്താണ്? പുസ്തകത്തിന്റെ ധർമ്മമാണ്. പുസ്തകത്തിന്റെ ധർമ്മമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പുസ്തകത്തെ അംഗീകരിച്ചല്ലോ അല്ലേ എന്ന് വരും. ഇല്ല, പുസ്തകത്തെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? പുസ്തകത്തെ അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട്? പ്രമാണം. എന്തുകൊണ്ട് അതെന്താ അങ്ങനെ പറയുന്നത്? നിങ്ങൾ വായിക്കുന്നത് പുസ്തകത്തെ അല്ല, പിന്നെ എന്തിനാണ് അക്ഷരങ്ങളാണ് വായിക്കുന്നത്? അക്ഷരങ്ങളെ വായിക്കുന്നതുകൊണ്ട് നിങ്ങൾ ധരിക്കുകയാണ് ഇവിടെ പുസ്തകമുണ്ടെന്ന്. അക്ഷരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ധർമ്മമാണ് നിങ്ങൾ വായിക്കുന്നത്. ഇപ്പൊ ഇന്നും അക്ഷരം മാത്രമല്ല ഇവിടെ കാണുന്നത്, വെളുത്തുന്നതുകൊണ്ട് ആകൃതിയുണ്ട്, ഇതെല്ലാം എന്താണ്? നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ, കണ്ണുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം എന്താണ്? ഓരോരോ ധർമ്മങ്ങളാണ്. ഇതെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ആ ധർമ്മി, അതിനാണ് പുസ്തകം എന്ന് പറയേണ്ടത്. അതില്ല എന്നാണ്. എന്തുകൊണ്ടില്ല? കാണുന്നില്ല, അനുമാനിക്കാൻ പറ്റുന്നില്ല. ഞാനും പുസ്തകം ഉണ്ടെന്നൊരു അനുഭവം എനിക്കുണ്ടല്ലോ, അതാണ് ബ്രഹ്മം. അവിടെ എത്തുമ്പോഴാണ് പറയുന്നത് പ്രമാണം കൊണ്ട് ശ്രദ്ധിക്കാത്ത ഒന്ന് ഉണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മമാണ്. അവിടെ പിന്നെ നിങ്ങൾ എന്തൊക്കെ കൽപ്പിച്ചാൽ അങ്ങനെ ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിൽ ധർമ്മങ്ങളുണ്ട്, ആ ധർമ്മങ്ങളുടെ ആധാരമാണ് ആ വസ്തു, അതിൽ ആധേയമാണ് ധർമ്മങ്ങൾ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ യുക്തി കൊണ്ട് എന്തൊക്കെ സമർപ്പിക്കുന്നു, അതെല്ലാം എന്താണ്? ബ്രഹ്മമാണ്. അപ്പോ ഒരാൾക്ക് പറയാൻ എന്താണ്, പുസ്തകം എന്ന് പറയുന്ന ഒരു ആധാരമാണ്, അതിനെന്തിരിക്കുന്നു, അക്ഷരം എന്ന് പറയുന്ന ധർമ്മം ഇരിക്കുന്നു എന്ന് പറയുന്നു. പുസ്തകം എന്ന് പറയുന്ന ആധാരം നിങ്ങൾ കാണുന്നുണ്ടോ? അതില്ല. നിങ്ങൾ കാണുന്ന എന്താണ്? അക്ഷരത്തല്ലേ കാണുന്നത്. അങ്ങനെ പറയാൻ പറ്റും പുസ്തകം എന്ന് പറയുന്ന ആധാരത്തിൽ അക്ഷരം എന്ന് പറയുന്ന ആധേയിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അതിനൊക്കെ വിശദീകരിക്കാൻ പറ്റും. എങ്ങനെയൊക്കെ നിങ്ങൾ വിശദീകരിക്കാൻ പോയാലും ധർമ്മങ്ങളെ നിൽക്കത്തേ ഉള്ളൂ. അപ്പൊ ആദ്യം എന്താ പറയുന്നത്, ധർമ്മിയൊരു അനുഭവമാണ്, പക്ഷെ ഒരു ഭ്രമമാണ്. അതിനാണ് കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞത്. എന്തിന്റെ എന്തിന്റെ ഉദാഹരണം കഴിഞ്ഞ ദിവസം പറഞ്ഞു? ഇതിന്റെ മരുമരീചികയുടെ ഉദാഹരണം. അവിടെ തരംഗങ്ങളുണ്ടെന്ന് അനുഭവിക്കുന്നു ജലത്തിൽ. അനുഭവം ശരിയാണ്, അനുഭവിക്കുന്ന ആള് പറയും ഈ തരംഗങ്ങൾക്ക് എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജലത്തിൽ. എന്താ ജലത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? ധർമ്മിയില്ല, അനുഭവം ഉണ്ട്, ഇല്ല, ഇല്ലാത്തതിനെ അനുഭവിക്കും. ഇല്ലാത്തതിനെ നമുക്ക് അനുഭവിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ശരി, അപ്പൊ ധർമ്മം ഇല്ലാന്ന് അതൊരു ഭ്രമമാണ്, ധർമ്മിയില്ലാന്ന് സമ്മതിച്ചു. അപ്പൊ ധർമ്മമുണ്ടല്ലോ. അടുത്ത് ധർമ്മത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? നിങ്ങളുടെ അനുഭവത്തിൽ ധർമ്മിയുണ്ടെങ്കിലും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ ധർമ്മമുണ്ടെങ്കിലും ഇല്ല, രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളുടെ അനുഭവത്തിൽ ധർമ്മിയുണ്ട്, പക്ഷെ നിങ്ങൾ അംഗീകരിച്ചു ശരി ഇല്ല. അങ്ങനെയാണെങ്കിൽ ധർമ്മവും ഇല്ല. അതങ്ങനെ ഇല്ലാതാകുന്നു. കാരണം ധർമ്മം എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ ഒരു ധർമ്മി വേണം, ഒരാധാരം വേണം. ആധാരം ഉണ്ടെങ്കിൽ എന്ത് നിൽക്കത്തുള്ളൂ? ആധേയം. അപ്പൊ ആധാരമില്ലാന്ന് നിങ്ങൾ സമ്മതിച്ചാൽ പിന്നെ ആധേയം ഇല്ല. അതെങ്ങനെ പറയാൻ പറ്റും? ആധേയം ഇന്ദ്രിയ സന്നികർഷം ഉണ്ടല്ലോ, ധർമ്മി കാണുന്നില്ല സംബന്ധിച്ച്. ധർമ്മിയെ കാണുന്നില്ല, ഇല്ലെന്നു. പക്ഷെ ധർമ്മത്തെ എങ്ങനെയാണ്? ഞാൻ അക്ഷരങ്ങൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, നിറം കാണുന്നുണ്ട്, എന്റെ വെയിറ്റ് വരെ എനിക്കറിയാൻ പറ്റുന്നു. അപ്പൊ ധർമ്മം പ്രത്യക്ഷമാണല്ലോ, അതില്ലെന്നിങ്ങനെ പറയും? അതിന് സമാനം പറയുന്നു, നേരത്തെ ധർമ്മിയില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് പ്രത്യക്ഷം ഉണ്ടാക്കും? ഇപ്പൊ തന്നെ പറഞ്ഞത് ധർമ്മം പ്രത്യക്ഷമാണെന്ന്. പ്രത്യക്ഷമായതുകൊണ്ട് നിങ്ങൾ കാണുന്നത് ധർമ്മിയല്ല, ധർമ്മത്തെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ധർമ്മം സത്യമാവണ്ടേ? എന്ത് സമാനം പറയും? അത് നിങ്ങൾ പറയുന്ന ഇതുപോലെയാണ്. മരുമരീചികയില് ജലമില്ല, പക്ഷെ തരംഗങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പറയാൻ പറ്റും. മരീചികയില് അവിടെ ജലമില്ല, പക്ഷെ തരംഗങ്ങളുണ്ടെന്ന് കൂടി ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവും. അതുപോലെ തന്നെ, കാരണം ധർമ്മിയില്ലെങ്കിൽ ധർമ്മവുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നില്ലെന്നല്ല പറയുന്നു. മരുമരീചികയിൽ തരംഗങ്ങളെ കാണുന്നില്ലെന്നല്ല പറയുന്നത്, ഇല്ലെന്നാവും, ഒന്നുമില്ല, കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ അക്ഷരങ്ങളെ കാണുന്നുണ്ട്, നിറം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഇതൊന്നും എന്താണ്? ഇല്ല. ഇതിനാധാരമായി നിങ്ങൾ കൽപ്പിക്കുന്ന ധർമ്മിയില്ലെങ്കിൽ പിന്നെ ഈ ധർമ്മം എവിടെയിരിക്കും? ഒരാശ്രയമില്ലാതെ ധർമ്മം എങ്ങനെ ആയിരിക്കും? മുമ്പ് പറഞ്ഞതാണ്, ഞാൻ വീണ്ടും പറയുകയാണ്, മറന്നിട്ടുള്ള പറഞ്ഞു. ഞാൻ ഈ പറയുന്ന കേട്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് ഇതൊക്കെ ആവർത്തിച്ചു പോകാം. കാരണം പലവണ ഇത് പറഞ്ഞു കഴിഞ്ഞാണ്. പലവണ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും പറയേണ്ടി വരുന്നു. ഇതൊക്കെ നിങ്ങളൊരു എന്താണ് പള്ളിക്കൂടത്തിൽ പഠിക്കും പോലെ മുറിയിൽ പോയിരുന്ന 80 വർഷം എഴുതി പഠിക്കേണ്ട ഒരു സംഗതി ഇല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ പണ്ട് കണക്ക് പഠിച്ച പോലെ ക്രിയ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഈ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ ഇനി പഠിച്ചുകളയാന്ന് വിചാരിക്കുന്നതാണ് നിങ്ങൾക്കൊന്നും മനസ്സിലാകും. അത് വേറെ പഠിത്തമാണ്. കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. അതോ ഇത് കാണാതെ പഠിക്കാനൊന്നും ഒന്നുമില്ല. ഉരുട്ട് പഠിക്കാനോ എഴുതി പഠിക്കാനോ വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാനോ ഒന്നുമില്ല. പിന്നെ ടൈം പാസിന് വേണ്ടി അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കുക അത്രേ. അതാണ് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ കുറ്റം പറയരുത്. ഇതൊക്കെ പലവണ കേൾക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ വീണ്ടും ചോദ്യങ്ങൾ മനസ്സിലാകാനില്ല. അതെന്താണ് പ്രശ്നമെന്നറിയാം. എന്താണ് പ്രശ്നം? അങ്ങനെ അതുകൊണ്ടല്ല. ഒരു വിഷയത്തെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളതിൽ ഫോക്കസ് ചെയ്യും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പണ്ട് നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ ലെൻസ് ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് പഞ്ഞിയൊക്കെ എടുത്ത് വെച്ച് കരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഫോക്കസ് ചെയ്യാന്ന് പറയും. അപ്പോ നമുക്കെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അടുത്ത സമയം നമ്മുടെ മനസ്സെവിടെ ഇരിക്കും? വേറെ എവിടെയെങ്കിലും ആയിരിക്കും. മനസ്സിങ്ങനെ പോകും. ചിലപ്പോൾ വയനാട്ടിലായിരിക്കും, ചിലപ്പോൾ അടുക്കളയിലായിരിക്കും. അല്ല, മനസ്സ് ഇതി നിൽക്കത്തില്ല. നിൽക്കുക എന്ന് പറഞ്ഞാണ് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ പറഞ്ഞ ഒരു കാര്യത്തെ പിടിച്ച് വേറെ പോകും. ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അതൊക്കെ വിട്ടിട്ട് നേരെ പിണറായി വിജയനെ കുറിച്ച് അറിയിക്കുന്നില്ല. ഈ വിഷയം പോയി അത് കയറിക്കും മനസ്സിൽ. രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ അത് കണ്ടതായിരിക്കും പെട്ടെന്ന് മനസ്സിൽ കിടന്നത്. അല്ലെങ്കിൽ വല്ല കുശുമ്പോ ഉന്നായ്മയോ മത്സരമോ അവ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ പറയുന്നതാണ് ഒരു പ്രശ്നമുണ്ട്. ഇത് ശ്രദ്ധിച്ചേ പറയാൻ പറ്റുമോ? അതാണ് പറയുന്നതിന്റെ ഒരു ഗുണം. നിങ്ങൾക്ക് ഗുണം ഉണ്ടായിരുന്നെങ്കിലും പറയുന്നതാണ് ഗുണമുണ്ടാകുന്നത്. കാരണം പറയുന്നതാണ് എന്ത് വേണം? പൂർണമായ ശ്രദ്ധ ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. കേൾക്കുന്നവരും ആ ശ്രദ്ധ വരണം, ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ പോയി പഠിക്കേണ്ടിയൊക്കെ വരുന്നത്. ഇത് ഏതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആരെങ്കിലും രണ്ടുപേര് കുറച്ച് ദൂരെ നിന്ന് അടക്കി പരദൂഷണം പറയുമ്പോൾ നമ്മൾ ഒളിച്ചെന്ന് കേൾക്കും പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കും, കാറ്റിങ്ങോട്ട് വീശുമ്പം കേൾക്കും. കാറ്റ് വീശാത്തപ്പോ അത് കേൾക്കത്തില്ല. പക്ഷെ കേട്ടാലും കേട്ടില്ലെങ്കിലും എല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മളെന്ത് ചെയ്യും? ഒരു കഥയുണ്ടാക്കും. സാധാരണ സംഭവിക്കുന്നതാണ്. നമുക്കൊരു കഥയുണ്ടാവും. നമ്മളെ ശ്രദ്ധ അപ്പുറത്തെ മുറിയിൽ അമ്മരെന്തായിരുന്നു പറയും, എന്നെ കുറിച്ചാണോ? ഇതാണ് നമ്മുടെ ശ്രദ്ധ. കുറച്ച് കേൾക്കും, കുറച്ച് കേൾക്കത്തില്ല. അവരിടയ്ക്കിടയിൽ ശബ്ദം കൂട്ടും, കുറയും. എന്നാലും നമ്മുടെ ഈ കഥയുണ്ട്. നമ്മളെന്ത് ചെയ്യും? ഒരു കഥ ഉണ്ടാക്കിയെടുക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഫോക്കസ് അതില്ല. ഇത് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് തീരെ കിട്ടത്തില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ധർമ്മി അറിയുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ പഠിച്ചത്, ധർമ്മി അറിയേണ്ടതാണല്ലോ. ഞാൻ അവിടെ വേറെ പഠിച്ചല്ലോ എന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഈ ബാക്കി പറയുന്നതൊന്നും ഇയാൾ കേട്ടേ ഇല്ല. ഒരേ ഫോക്കസ് ആദ്യം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ നിൽക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് മുറി പോയിരുന്നു പണിയെടുക്കേണ്ട യാതൊരു കാര്യവും കഴിയുമില്ല. പിന്നെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കേട്ടാലും അതിന്റെ മറുവശം ചിന്തിക്കും. ഏത് കേട്ടാലും അങ്ങനെയൊരു കുഴപ്പമുണ്ട്. മറുവശം നമ്മൾ ഇതിനെ ഈ പറഞ്ഞതിന് എതിരായ എന്തെങ്കിലും നമുക്ക് ആക്ഷേപം കൊണ്ടുവരാൻ പറ്റുമോ, ഇത് തെറ്റെന്ന് തെളിയിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ അപ്പം തന്നെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാം, പക്ഷെ അപ്പം ചിന്തിക്കാൻ പാടില്ല. മനസ്സിലാക്കിയതിന് ശേഷം പിന്നെയും ചിന്തിക്കണം. എന്തെങ്കിലും ഖണ്ഡിക്കാൻ പറ്റും. ഇതൊരു യുക്തികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും, എതിർവാദങ്ങളും അങ്ങനെ ഒന്നാലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മതി. പിന്നെ നിങ്ങൾക്ക് പോയി പഠിക്കേണ്ട കാര്യവും എഴുതേണ്ട കാര്യവും അതാണ് പ്രശ്നം. അത് ശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സും നിർത്തി ഗ്രഹിക്കാൻ. ഇത് ഞാൻ പറയുമ്പോഴും ചിലപ്പോൾ ഇതിനെതിരായിട്ടായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തായി പറയുന്നത്, എന്തുദ്ദേശിച്ചായിരിക്കും പറയുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ആ മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരേ ഒരു പരിഹാരം. അപ്പോ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോയി, മുറിഞ്ഞു പോയാൽ പിന്നെ അത് നമുക്ക് വീണ്ടും കേൾക്കേണ്ടി. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പം നാക്കുപഴവ് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. നാക്കുപഴവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു പക്ഷേ ഇതിൻ്റെ കണക്ഷനൊക്കെ ലൂസായി വരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. മനസ്സിലൊന്നും വിചാരിക്കും, പക്ഷെ വാക്ക് വരുന്ന വേറൊന്നും ചിലപ്പോൾ അങ്ങനെ വരും. അത് പ്രായം കൂടിയവർക്കൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാനത് മനസ്സിലാക്കിയിട്ട് അടുത്ത് ഞാനത് കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പിഴവെന്ന് ഞാൻ അപ്പം മനസ്സിലാവും. പിന്നെ അടുത്ത് ഞാൻ വേറെ വാക്യത്തിൽ അത് ഞാൻ കറക്റ്റ് ചെയ്യും. പലപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട്. ഞാനത് തിരിച്ചറിയും, കറക്റ്റ് ചെയ്യും. ഞാൻ വിചാരിക്കും കേൾക്കുന്നവരാരെങ്കിലും അത് കണ്ടുപിടിക്കുമെന്ന്. സാധാരണഗതി ആരും കണ്ടുപിടിക്കാറ്. അവരതും കേൾക്കും, തെറ്റും കേൾക്കും, ശരിയും കേൾക്കും. ഇതേതാ ഇവര് ധരിക്കുന്നതെന്നുള്ള അങ്ങനെ പറഞ്ഞു മാറ്റി ഇങ്ങനെ പറഞ്ഞു. ഇതിൽ ഏതാണ് ശരിയെന്നൊരു ചോദ്യം ഇതുവരെ ഞാൻ കേട്ടിട്ടേ ഇല്ല. നിങ്ങളെയും തന്നെ പുറത്തുനിന്ന് കേട്ടു, പുറത്ത് ക്ലാസ് കേൾക്കുന്നവരും അങ്ങനെ ചോദിച്ചിട്ട്. ഞാൻ തന്നെയാണ് ആദ്യം തെറ്റിച്ച് പറഞ്ഞത്, പിന്നെ ഞാൻ തന്നെയാണ് കറക്റ്റായി പറയുന്നത്. അപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാകേണ്ടതാണ്. നേരത്തെ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ. ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും തിരുത്തുന്നത്. 109.9% ആ തെറ്റ് എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ തിരുത്തുന്നത്. വീണ്ടും പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കേൾക്കുന്നവരത് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട്? ആ കോൺസെൻട്രേഷൻ അതുകൊണ്ടാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് തിരമാല അനുഭവിക്കുന്ന പോലെയോ മരുമരീയിലെ തിരമാലകളെ അനുഭവിക്കുന്നതോ അതും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ധർമ്മമില്ലെങ്കിൽ അതിന് ആധാരമില്ല, ആധാരമില്ലാതെ നിലനിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു യുക്തിയാണ് ഇവിടെ പറയുന്നത്. ഇതൊരു യുക്തിയാണ്, യുക്തിയിലൂടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. പഴയകാലത്ത് ഇങ്ങനെയുള്ള ചർച്ചകൾ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന അവരവരുടെ യുക്തികളാണ്. ആ യുക്തികളിലൂടെ അവർ കാര്യങ്ങളെ അവര് സമർപ്പിക്കുകയാണ് പഴയകാലത്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് അത് യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും, വേറെ വഴിയൊന്നും ഇല്ല. പഴയ രീതി അതാണ് എന്ന് വെച്ചാൽ, ഇപ്പോ വെള്ളമെന്ന് പറയുന്ന എച്ചിട്ടും ഓ ഹൈഡ്രജനും ഓക്സിജനും ആണെന്നുള്ളത് നമുക്ക് യുക്തി കൊണ്ടൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അത് യുക്തി കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എത്രയൊക്കെ തലവത്തി എന്ന് യുക്തി കൊണ്ട് പരിശോധിച്ചാലും അത് ഹൈഡ്രജനും ഓക്സിജനും ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് എന്റെ വ്യത്യാസം. അതെങ്ങനെ മനസ്സിലാക്കണം? അതൊരു പരീക്ഷണശാലയിൽ പോകണം. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതവിടെ യുക്തിയല്ല ഉപയോഗിക്കുന്ന നിരീക്ഷണമാണ്. നിരീക്ഷിക്കണം അവിടെ എന്താ സംഭവിക്കുന്നത്. ആ നിരീക്ഷണത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഇത് ഹൈഡ്രോജനാണ്, ഇത് ഓക്സിജനാണ്, ഇതാണ് ജലം എന്നൊക്കെ മനസ്സിലാക്കും. അതുപോലെ ഓരോന്നേയും മനസ്സിലാക്കും. അപ്പോൾ പരീക്ഷണവും നിരീക്ഷണവും അങ്ങനെ മനസ്സിലാക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണ എങ്ങനെ മനസ്സിലാക്കുന്ന എങ്ങനെ യുക്തിയിലുള്ള പാശ്ചാത്യ തത്വചിന്തയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്കാർത്തെയൊക്കെ പോലെയുള്ള ആൾക്കാർ അവർ കൂടുതലും ആശ്രയിക്കുന്നത് നമ്മുടെ യുക്തിക്ക് പകരം അവർ ഉപയോഗിക്കുന്ന മാത്തമെറ്റിക്സാണ്. മാത്തമെറ്റിക്സിലൂടെ അവരോരോ കാര്യങ്ങളും പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. കൂടുതൽ ആശ്രയിച്ച് അതിനാണ് അവർക്ക് മാത്തമെറ്റീഷ്യൻ പറയാം. ഇവിടെ അതുമില്ല, ഇവിടെ കേവലം അതുകൊണ്ടൊരു ബന്ധവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ യുക്തിയിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല ഈ ആൾക്കാർ ധരിച്ചിരിക്കുന്നത് ഇത് ഓരോരുത്തർക്കും വെളിപാടുണ്ടായ എന്തോ കാര്യമാണ്, അങ്ങനെയല്ല. ആർക്കും വെളിപാടുണ്ടായിരുന്നു ഇത്. ഇവിടെ എല്ലാം ഇന്ന് യുക്തി ഉപയോഗിക്കാം. വെളിപാടിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നൊക്കെ യുക്തിയിലൂടെ. ആർക്കും വെളിപാടുണ്ടാവില്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഈ പറയുന്ന മുഴുവൻ എന്താണ് യുക്തിയാണ് നമ്മുടെ മനസ്സിലാക്കാൻ. ഇനി എന്തെങ്കിലും ഒരു കാര്യം ഒരു വെളിപാടുണ്ടായാൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും പറ്റത്തില്ല. യുക്തിയാണെങ്കിൽ ഒരാളെ ബോധ്യപ്പെടുത്താൻ പറ്റും. അപ്പം മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് അവിടെ ഉപയോഗിക്കുന്ന യുക്തിയാണ്. ആ രീതിയിലാണ് ഇല്ല, പ്രപഞ്ചമില്ല എന്ന് പറയുന്ന ഒരു യുക്തിയിലില്ലെന്ന് പറയുകയാണ്. അതിന് പറയുന്നു പ്രത്യക്ഷമില്ല, അനുമതിയില്ല. എന്തുകൊണ്ട്? മാനാഭവ, പ്രമാണമില്ല. പ്രത്യക്ഷം, അനുമാന, ശബ്ദം, മൂന്ന് പ്രമാണങ്ങളുമില്ല, അതുകൊണ്ട് മൂന്ന് പ്രമേയമില്ല. അതുകൊണ്ടെന്താണ്? അസോ നാ ധർമ്മിയില്ല, തീരുമാനിച്ചു. ഇതി ഇത്യതഹ, അതുകൊണ്ട് ബോധയേവ അവശിഷ്യത്തെ. എല്ലാം ഇല്ലാതാകുന്നില്ല, ബോധം ഉണ്ട്. താങ്ങുന്നൊരു വടിവം അറിവ് ഉള്ളത് ഓർത്തിടേണം. പിന്നെ ആശാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നാരങ്ങയില്ല എന്ന് പറയുന്നത് ശരിയല്ല. നാരങ്ങയില്ല, മാങ്ങയില്ല, തേങ്ങയില്ല, ചക്കയില്ല ഒക്കെ പറയാം, ഒന്നുമില്ല. പക്ഷെ അവിടെ ഉള്ളതൊന്നുണ്ട്. എന്താണ്? ഇത്. കാരണം ഇത് നാരങ്ങ, ഇത് മാങ്ങ, ഇത് ചക്ക, ഇത് തേങ്ങ എന്നൊക്കെയല്ലേ പറയുന്നത്. ഈ പറയുന്നിടത്തെല്ലാം ഇത് എന്നൊരു അനുഭവം നമുക്കുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആ ശബ്ദമല്ല, ഇത് എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ട്. സർവത്ര ഇതുണ്ട്. അതിനാണ് ആത്മോപദേശത്തിൽ ഇതമറിവ്, ഇത് കുടം എന്നൊക്കെ പറഞ്ഞ ഇത്. ഇതം എന്ന് സംസ്കൃതത്തിൽ പറയും, മലയാളത്തിൽ ഇതം എന്ന് പറയും. സർവത്ര നാരങ്ങയില്ല മാങ്ങയില്ല എന്ന് പറഞ്ഞാലും എന്താണ്? എല്ലായിടത്തും ഇരിക്കുന്ന ഇത്. അത് നാരങ്ങയില്ലെന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്നു ഇതില്ല. നാരങ്ങയെ നിഷേധിക്കുകയാണ്. മാങ്ങയില്ലെന്ന് പറയുമ്പോഴും പറയുന്നു ഇതില്ല. ചക്കയില്ലെന്ന് പറഞ്ഞാലും ഇതില്ല. തേങ്ങയില്ലെന്ന് പറഞ്ഞാലും ഇതില്ല. സർവത്ര നമ്മൾ അനുസ്യൂതമായി നമ്മൾ അറിയുന്ന ഒന്നാണ് ഇത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നതാണ് സത്ത. അതായത് നമ്മൾ, ഞാൻ പറയുന്നത് പുസ്തകം ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ പുസ്തകമുണ്ട് അങ്ങനെയും പറയാം. രണ്ടിന്റെ അർത്ഥമൊന്ന്, ഇത് പുസ്തകം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പുസ്തകം ഉണ്ട് എന്ന് പറയുന്നതോ രണ്ടും ഒന്ന് തന്നെ. കാരണം അവിടെ രണ്ടും ഒന്നെന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് ഇത് പുസ്തകം എന്ന് പറയാം, അല്ലെങ്കിൽ പുസ്തകം ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ശബ്ദത്തിന് മാറ്റമുള്ളൂ. ഇതെന്ന് പറയുന്നതും ഉണ്ടെന്ന് പറയുന്നതിനും അർത്ഥത്തിന് മാറ്റമില്ല. എന്തുകൊണ്ട് അർത്ഥത്തിന് മാറ്റമില്ലെന്ന് പറയുന്നു? മാറ്റമില്ലെന്ന് പറയാൻ കാരണം നിങ്ങൾ പറയുന്നു ഇത് നാരങ്ങ, ഇത് മാങ്ങ, ഇത് ചക്ക, ഇത് തേങ്ങ. അതുപോലെ തന്നെ പറയും എന്താണ്? നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്, തേങ്ങയുണ്ട്. അപ്പൊ ഈ എല്ലാത്തിലും തുടർന്നു വരുന്ന ശബ്ദം ഇതും ഉണ്ട് എന്ന് പറയുന്നു. എല്ലാ വസ്തുക്കളിലും ഉണ്ട്. ഈ ലോകത്ത് എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന അവിടെ എല്ലാ എന്താണ്? ഇതെന്ന് പറയുന്നുണ്ട്, ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇത് ഉണ്ട് രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. എന്താണ് ആ അർത്ഥത്തെയാണ് പറയുന്നത്? സത്ത, വസ്തുക്കളുടെ ഉണ്മ, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നു. ആ വസ്തുക്കളുടെ നിലനിൽപ്പ്. ഈ രണ്ട് ശബ്ദത്തിന്റെ അർത്ഥം അറിയില്ല. എന്നാണ് പറയുന്നത്. അപ്പൊ അതില്ലാതാകുന്നില്ല. ഇതിനെക്കുറിച്ച് ഗീതാഭാഷ്യത്തിൽ വിശദമായി ചർച്ച ചെയ്തു. നാ സ്വതോ വിദ്യതേ ഭാവം, നാ ഭാവോ വിദ്യ സദാ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥത്തിൽ ഭക്ഷ്യകാലം ചർച്ച ചെയ്യും, പലയിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഗുരുവും പറയുന്ന അതാണ്. അപ്പോ ആ ശബ്ദം എന്ന് പറയുന്നത് ആ ശബ്ദത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ബോധത്തിനാണ് അസ്തിത്വ ബോധം എന്ന് പറയുന്നത്. ഒരു ശബ്ദം കേട്ടാൽ നമുക്കൊരു അർത്ഥം ഞാനും ഉണ്ടാവുമല്ലോ. ഇതെന്ന് പറയുന്നതും ഉണ്ടെന്ന് പറയുന്നതും നമുക്കുണ്ടാകുന്ന ബോധമാണ് അസ്തിത്വബോധം. അപ്പൊ അത് നാരങ്ങ പോയാലും മാങ്ങ പോയാലും ചക്ക പോയാലും തേങ്ങ പോയാലും എന്ത് പോകുന്നില്ല? അസ്തിത്വബോധം നഷ്ടപ്പെടുന്നില്ല. സർവത്ര ഉണ്ട്. ഈ അസ്തിത്വം അത് തന്നെയാണ് അറിവ്. അറിവും അസ്തിത്വവും രണ്ടല്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ എന്താണ്? ബോധ ഏവ അവശിഷ്യതേ എന്ന് പറഞ്ഞു. അവിടെ എന്താ പറഞ്ഞത്? താങ്ങുന്ന ഒരു വടിവാം, താങ്ങുന്നൊരു വടിവാം അറിവ് ഉള്ളത്. താങ്ങുക ഉള്ളത് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അസ്തിത്വം. അറിവാം ഉള്ളതെന്ന് പറഞ്ഞാൽ അറിവ് തന്നെയാണ് അസ്തിത്വം. അസ്തിത്വത്തിനാണ് ഉള്ളതെന്ന് പറയുന്നത്. അറിവാകുന്ന ഉള്ളത്. അറിവും അസ്തിത്വവും രണ്ടല്ല. കാരണം നിലനിൽപ്പ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ നിലനിൽപ്പെന്ന് പറയുന്നതിനാണ് അസ്തിത്വം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ വാശിയോടെ തർക്കിക്കുകയാണ് നാരങ്ങ ഉണ്ട് ഉണ്ട് ഉണ്ട് എന്ന്. എന്തൊക്കെ യുക്തി പ്രയോഗിച്ചാലും നാരങ്ങ ഇല്ലെന്ന് നമ്മുടെ ബുദ്ധി സമ്മതിക്കില്ല. എന്തുകൊണ്ട്? അതിന് അസ്തിത്വമുണ്ട്, അതുകൊണ്ടാണ്. ആ അസ്തിത്വത്തെയാണ് പറയുന്നത് താങ്ങുന്ന വടിവ് എന്ന് പറയുന്ന അസ്തിത്വമാണ്. പക്ഷെ അത് നമ്മൾ ധരിക്കുന്ന എന്താണ്? അത് നാരങ്ങയാണ്. ഇവര് പറയുന്ന നാരങ്ങ അറിവാകുന്ന അസ്തിത്വമാണ്. നാരങ്ങ എന്ന് പറയുന്ന വസ്തുവല്ല. നിങ്ങളീ വാദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണോ? നിങ്ങൾ പറയുന്ന എന്താണ്? നാരങ്ങ ഉണ്ടെന്നാണ്. നിങ്ങൾ തർക്കിക്കുന്ന ആ ഉണ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും നാരങ്ങ എന്ന് പറയുന്നത് എന്താണ്? ആ ഉണ്മയാണ്. നിങ്ങൾ അത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നാരങ്ങ ഉണ്മയാണ്. അതിന് സാങ്കേതികമായി അദ്വൈതകൾ പറയുന്നത് നാരങ്ങ എന്ന് പറയുന്നത് അറിവിൽ താതാത്മ്യേന അധ്യസിച്ചിരിക്കുകയാണ്, കൽപ്പിച്ചിരിക്കുകയാണ്. താതാത്മ്യത്തിൽ ആർഗം എന്ന് പറയുന്ന അസ്തിത്വം തന്നെ, അസ്തിത്വത്തിലത് താതാത്മ്യത്തിരിക്കുകയാണ്. ഈ താതാത്മ്യത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കുന്ന എങ്ങനെ? ഇപ്പൊ ഈ മേശ, മേശ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയത്? തടിയുണ്ട്. അപ്പൊ എനിക്ക് പറയാം, ഈ മേശ എന്ന് പറയുന്നത് തടിയിൽ താതാത്മ്യത്തിയിരിക്കുന്നു. മേശ എന്ന് പറയുന്നത് തടിയിൽ താതാത്മ്യത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? മേശ ഈ തടിയിൽ താതാത്മ്യത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഒന്നും മനസ്സിലാക്കില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് തർക്കത്തിലൊന്നും പോകരുത്. ഞാൻ പറയുന്നു, ഈ മേശ തടിയിൽ താതാത്മ്യത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കും? മേശ തടി തന്നെ, അങ്ങനെ ഏറ്റവും സിമ്പിൾ. മേശ എന്ന് പറയുന്നത് തടി തന്നെ. അപ്പം പറയുന്നു നാരങ്ങ അസ്തിത്വത്തിൽ അല്ലെങ്കിൽ അറിവിൽ താതാത്മ്യത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നാരങ്ങ അസ്തിത്വമാണ്. അപ്പൊ പിന്നെ നാരങ്ങ നിങ്ങളുണ്ടെന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പരമാർത്ഥമാണ് പറയുന്നതുണ്ടെന്നോ? മനസ്സിലായോ? നാരങ്ങയിൽ നിങ്ങൾ അനുഭവിക്കുന്നത് അസ്തിത്വമാണോ? ആ അസ്തിത്വത്തെയാണ് എന്ത് പറയുന്നത്? അറിവ്. ഗുരുവിടെ പറഞ്ഞത് താങ്ങുന്ന ഒരു വടിവാം അറിവ് ഉള്ളത്. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് വന്നു വന്ന് വരുമ്പോ എന്ന് പറയും. ഇപ്പൊ ഇത് പറഞ്ഞ് ധരമുതലായവ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു പിന്നെ എന്ത് പറയും? സകലതും ഉള്ളത് തന്നെ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആദ്യം പറഞ്ഞ എന്താണ്? ധരമുതലായവ ഒന്നുമില്ല. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്? നാരങ്ങ ഇല്ല. ഇപ്പൊ പറഞ്ഞ എന്താണ്? നാരങ്ങ ഉണ്ട്, നാരങ്ങയേ ഉള്ളൂ എന്നാണ്. ഇത് രണ്ട് രീതിയിലും ഇത് മനസ്സിലാക്കണം. ഇല്ല എന്ന് പറഞ്ഞാലും മനസ്സിലാക്കണം, ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിലാവും. അപ്പൊ ഇത് തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല. ഗുരുവെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്, ഇല്ല എന്നല്ല. അല്ല ഇല്ല എന്നാണ് ഗുരു പറയുന്നത്, ഉണ്ടെന്നല്ല എന്ന് തർക്കിക്കാനുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നു ധരമുതലായവ ഒന്നുമില്ല. ഇനി അവിടെ എന്ന് പറഞ്ഞത് സകലതും ഉള്ളത് തന്നെ. ഇവന് ആകാശക്കുഴപ്പമുണ്ടാവും. ആശയക്കുഴപ്പമുണ്ടാകുമ്പോ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ഒരു പക്ഷം പറയും. ഗുരു പറഞ്ഞിട്ടുണ്ട്, പിന്നെ തർക്കിക്കും. അത് ഗുരു എന്താ പറഞ്ഞത്? ധരമുതലായവ ഒന്നുമില്ല, അതാണ് ശരി. മറ്റേ അതങ്ങനെ പറയാൻ പറ്റും? സകലതും ഉള്ളത് തന്നെ. അതാണ് ഗുരുവിന്റെ ദർശനം. മറ്റേ ശങ്കരാചാര്യന്റെ കണ്ട നമ്മുടെ ഗുരു. ഇത് രണ്ടും ഒരാളാണ് പറഞ്ഞതെന്നുള്ളത് ഈ കഴങ്ങന്മാര് ചിന്തിക്കുകയില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ധരമുതലായ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? താങ്ങുന്നൊരു വടിവാം അറിവും ഉള്ളത്, നാരങ്ങ ഉള്ളത് തന്നെയാണ്. പക്ഷെ ഉള്ളതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്മയിൽ ആണ് നാരങ്ങ നിൽക്കുന്നത്. അതിന്റെ സാങ്കേതികമായി പറഞ്ഞാൽ എന്താണോ താതാത്മ്യത്തിൽ അനുഭവപ്പെടുകയാണ് അറിവിൽ. നിങ്ങൾക്കൊരിക്കലും ആ നാരങ്ങയെ അറിവിൽ നിന്നോ അതിന്റെ ഉണ്മയിൽ നിന്നോ വേർതിരിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ആ ഉണ്മ തന്നെയാണ് അത് എന്നും മനസ്സിലാക്കണം. അതേസമയം എന്ത് വേണം? അറിവ് ധർമ്മീയല്ല, ധർമ്മമാ നാരങ്ങയില്ലെന്നും മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് അദ്വൈതമെന്ന് ശരിക്ക് പിടികിട്ടുന്നത്. ഇത്രയും മതി, ഇനി കൂടി കഴിഞ്ഞാൽ ഓവർഡോസ് ആയിപ്പോകും.